സർവം ഹി സച്ചിദാനന്ദം നേഹം നാനാസ്തി കിഞ്ചന ഈ പശ്യതീഹ നാനൈവ മർത്യോർ മൃത്യും സഗച്ഛതി. സർവം സച്ചിദാനന്ദം ഹി, സർവം സച്ചിദാനന്ദം ഹി എന്ന് വെച്ചാൽ തന്നെ, ഇഹ ഇവിടെ, സാറിന് ഇഹ എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തെ കുറിച്ച് പറയുന്നതാണ്, അല്ലെങ്കിൽ ഈ ലോകത്തിലെന്ന് പറയാം. നാനാ പലത്, കിഞ്ചന നാസ്തി അല്പം പോലും ഇല്ല, കിഞ്ചന എന്ന് വെച്ചാൽ അല്പം പോലും. നാനാ കിഞ്ചന നാസ്തി പലത് അല്പം പോലും ഇല്ല. ഇഹ ഇവിടെ ഈ ലോകത്തിൽ, ഇഹ ഏതൊരുവനാണോ നാനാ ഇവ പശ്യതി പലതുപോലെ കാണുന്നത്, സഹ അവൻ, മൃത്യോഹോ മൃത്യു മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് ഗച്ഛതി പോകുന്നു. മുമ്പ് ഓരോ പദ്യത്തിനും സത്ത് ചിത്ത് ആനന്ദം ഇതെല്ലാം പ്രത്യേകം പ്രത്യേകം പറഞ്ഞു. ഇവിടെ വന്ന് അതിനെല്ലാം കൂടെ ചേർത്ത് പറയണം. സർവവും എന്നുവെച്ചാൽ ഈ ലോകം മുഴുവനും, പ്രപഞ്ചം മുഴുവനും, നമ്മുടെ അനുഭവത്തിൽ ഉള്ള എല്ലാം സച്ചിദാനന്ദം തന്നെ. സത്ത് ചിത്ത് ആനന്ദം, ഇതിനെ തന്നെ ബ്രഹ്മമെന്ന് പറയുന്നു. ഇതിനെ ആത്മാവ്, ഇതിനെ തന്നെ ഈശ്വരൻ എന്ന് പറയുന്നു. പരബ്രഹ്മമെന്ന് പറയുന്നു. അപ്പൊ എല്ലാ പരബ്രഹ്മം തന്നെ സത്തും ചിത്തും ആനന്ദം നേരത്തെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ മൂന്നും കൂടെ ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇഹ നാനാ പലത് അല്പം പോലുമില്ല, കാരണം എല്ലാം സച്ചിദാനന്ദമാണെങ്കിൽ സച്ചിദാനന്ദത്തിൽ നിന്ന് വേറിട്ടൊന്നുമില്ല. അപ്പോ പലതില്ല, അദ്വൈതമായ സച്ചിദാനന്ദം മാത്രമേ ഉള്ളൂ. ഇഹ ഇവിടെ ഏതൊരുവൻ നാനായുവ പശ്യതി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ പലതില്ല, എന്നാലും പലതുപോലെ അറിയുന്നു. പശ്യതി എന്ന് വെച്ചാൽ കാണുന്നു എന്നാണ് ഇവിടെ അറിയുന്നു എന്നുള്ള അർത്ഥം. ആരാണ് ഇവിടെ പലത് ഉള്ളതുപോലെ അറിയുന്നത്? നാനാ ഇവ പലത് പോലെ എന്ന് വെച്ചാൽ പലതുള്ളതുപോലെ അറിയുന്നത്. ഉള്ളത് പോലെ എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ ഉള്ളതില്ല, ഇല്ലെങ്കിലും ഒരാൾ ഉള്ളതുപോലെ അറിയുന്നു. അങ്ങനെ കാണുന്നവൻ സഹ മൃത്യോഹോ മൃത്യു എന്ന് വെച്ചാൽ അവൻ വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ അവന് മുക്തിയില്ല. മൃത്യോഹോ മൃത്യു മരണത്തിൽ നിന്ന് മരണത്തിലേക്ക്, മൃത്യോഹോ മൃത്യു മൃത്യുവിൽ നിന്ന് മൃത്യുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഗച്ഛതി പോയിക്കൊണ്ടിരിക്കുന്നു. മനനമാലയില് പാഠവ്യത്യാസമുണ്ട്. അത് സർവം ഖല്ലിതം അദ്വൈതം നേഹ നാനാസ്തി കിഞ്ചന. ഇവിടെ ഈ സച്ചിദാനന്ദം എന്ന് പറയുന്നതിന് പേരും അവിടെ പറഞ്ഞത് അദ്വൈതം. ദ്വൈതം ആശയം ഒന്ന് തന്നെ, സർവം ഖല്ലിതം അദ്വൈതം. ബ്രഹ്മം സച്ചിദാനന്ദം ഏത് പറഞ്ഞാലും മതി, ആശയത്തിൽ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ സർവം ഹി സച്ചിദാനന്ദം എന്ന് പറഞ്ഞു. സർവം ഖലു എന്ന് പറഞ്ഞാല് ഹി എന്നുള്ള അർത്ഥം തന്നെ. സർവവും ഇതം ഇഹ എന്ന് പറഞ്ഞു, അതുപോലെ ഇവിടെ ഇതം എന്ന് പറഞ്ഞു. ഇതെല്ലാം എന്ന് വെച്ചാൽ ഈ കാണുന്നതെല്ലാം അദ്വൈതം തന്നെയാണ്. നേഹ നാനാസ്തി കിഞ്ചന, അവിടെ വ്യത്യാസമൊന്നുമില്ല. മൂന്നാമത്തെ ഒരു വ്യത്യാസമുണ്ട്, മനനമാലയിൽ പറഞ്ഞിരിക്കുന്ന യോവൈ നാനേഹ പശ്യതി, അർത്ഥവ്യത്യാസമൊന്നുമില്ല. ഏതൊരുവനാണോ ഇഹ നാനാ പശ്യതി, പലത് കാണുന്നത് പലതറിയുന്നത്, പക്ഷെ ചെറിയ പദ്യത്തിന് വ്യത്യാസം വരുത്തി. യോവൈ നാനേഹ പശ്യതി, നാലാമത്തെ ഒരു രീതി തന്നെ, മൃത്യോഹോ മൃത്യും സഹിച്ചതി. മനനമാലയുടെ പദ്യവും ഇതുമായിട്ട് ആശയത്തിനൊരു വ്യത്യാസമില്ല. വരികൾ വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്. സർവം ഖല്ലിതം അദ്വൈതം, സർവം ഖല്ലിതം ബ്രഹ്മ, ഇത് ഉപനിഷത്ത് വാക്യമാണ്. ബ്രഹ്മാന്നടത്തൂടെ അദ്വൈതം ഒന്നാക്കി. നേഹ നാനാസ്തി എന്ന് പറയുന്നത് ഉപനിഷത്ത് വാക്യമാണ്. ബൃഹദാരണ്യത്തിനുണ്ട്, ചാന്ദോക്യത്തിനുണ്ട്, കഠോപനിഷത്തിനുണ്ട്, മാണ്ഡൂക്യ കാരികയിലുണ്ട്, പല സ്ഥലത്തുള്ള ഒരു വാക്യമാണ് നേഹ നാനാസ്തി, പലതില്ല. ഉപനിഷത്തി രഹസ്യം ഓർത്തിടണമെന്നുള്ളത് അല്ല ഗുരു, ശരിക്കും ഉപനിഷത്ത് തന്നെ ഇവിടെ കോട്ട് ചെയ്തിരിക്കുകയാണ്. ഉപനിഷത്ത് മന്ത്രത്തെ അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഉപനിഷത്തിന് ഗുരു അംഗീകരിച്ചിട്ടുണ്ട് ഈ അദ്വൈതം പറയുന്നിടത്തല്ല. സച്ചിദാനന്ദം എന്ന് പറയുന്ന ഈ പദം ശങ്കരാചാര്യ ഭാഷ്യത്തിലൊരിടത്ത് ഉപയോഗിച്ചിട്ടില്ല, പലരും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ദശോപനിഷത്തുകളിലും ഇല്ല ഈ വാക്ക്, ഭാഷ്യത്തിലും ഇല്ല. എന്നാ പിൽക്കാലത്ത് വന്ന പല ഉപനിഷത്തുകളിലും ഈ വാക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ശങ്കരാചാര്യർ സത്ത് ചിത്ത് ആനന്ദം ഇത് മൂന്നും വേറെ വേറെ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ധാരാളം ചർച്ച ചെയ്യുന്നുണ്ട്, സത്തിനെ കുറിച്ചും ചിത്തിനെ കുറിച്ചും ആനന്ദത്തെ കുറിച്ചും. പക്ഷെ സച്ചിദാനന്ദം എന്നൊരു വാക്ക് അത് ഭാഷ്യത്തിലുള്ളടത്ത് ഉപയോഗിച്ചു, ഇത്രയും വിശദമായ ഭാഷ്യം എഴുതിയിട്ട്. അങ്ങനൊരു വാക്ക് എന്തുകൊണ്ടോ ശങ്കരാചാര്യർക്ക് അങ്ങനെ ഒരു വാക്ക് കിട്ടിയില്ല. വളരെ നല്ലൊരു വാക്കാണ് സത്തും ചിത്തും ആനന്ദവും ഇല്ലാതെ പിന്നെ ബ്രഹ്മത്തെ വ്യാഖ്യാനിക്കാനും പറ്റത്തില്ല. എങ്ങനെയൊക്കെയാണെങ്കിലും എന്തുകൊണ്ടോ ഇങ്ങനെ ഒരു വാക്ക് ശങ്കരാചാര്യരുടെ നാവിൽ വന്നില്ല, എഴുത്തിലും വന്നില്ല, സ്മൃതിയിലും വന്നില്ല. നല്ലൊരു വാക്ക്. ഒരുപക്ഷെ അത് ഉപനിഷത്തുകളിൽ ഈ പത്ത് ഉപനിഷത്തുകളിലും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പിൽക്കാലത്ത് വന്ന പല ഉപനിഷത്തുകളും ശങ്കരാചാര്യർക്ക് അറിയാത്തതുകൊണ്ടുമായിരിക്കും. ഇപ്പൊ ഇവിടെയും പൊതുവെ പറഞ്ഞു വരുന്ന അദ്വൈതം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇതുവരെ പറഞ്ഞത് തന്നെയാണ് അദ്വൈതം പറയുന്ന എല്ലാ സന്ദർഭങ്ങളിലും ഗുരു ഇത് ആവർത്തിച്ചു പറയുന്ന എന്താണ്? നേഹ നാനാസ്തി കിഞ്ചന, ഇതാണ് ഇവിടുത്തെ അപവാദം. പലതില്ലാന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തെ നിഷേധിക്കുകയാണ്. നമ്മുടെ അനുഭവത്തിൽ പലതായി തോന്നുന്ന പ്രപഞ്ചം, അതിനു വേണ്ടിയിട്ടാണ് നാനാ ഇവ എന്ന് പറഞ്ഞത്. പലതായി തോന്നുന്ന ആ പ്രപഞ്ചത്തെ ഇവിടെ നിഷേധിക്കുന്നു. അപ്പോ അപവാദ ദർശനത്തിൽ അവസാനം അപവാദത്തിൽ നിഷേധത്തിൽ അവസാനിപ്പിക്കുകയാണ്. പല ആൾക്കാരും പറയും ഗുരു ഒന്നിനെയും നിഷേധിക്കില്ല, നിഷേധിക്കുന്ന ആളല്ല ശങ്കരാചാര്യം, നിഷേധിക്കുന്ന ആളാണ് എന്നൊക്കെ പറയും. ഗുരു ഇവിടെ പ്രപഞ്ചത്തെ മൊത്തം തന്നെ നിഷേധിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ഒന്നിനെയല്ല, കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞതുപോലെയോ അതുപോലെ തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ ഒറ്റയടിക്ക് നിഷേധിച്ചിരിക്കുകയാണ്. അപ്പൊ നിഷേധം ആവശ്യമായി വരുന്നിടത്ത് ഗുരു നിഷേധിക്കും, ആവശ്യമില്ലാത്തതിനെ നിഷേധിക്കില്ല എന്നുള്ളത്. ജാതി വേണ്ടെന്ന് പറയുന്നിടത്ത് അതിനെ നിഷേധിക്കും, മതവിദ്വേഷം വേണ്ടെന്ന് പറയുന്നിടത്ത് അവിടെ നിഷേധമുണ്ട്, കണ്ടുപിടിക്കരുതെന്ന് പറയുന്നിടത്ത് നിഷേധമുണ്ട്. പിന്നെ അദ്വൈതത്തെ കുറിച്ച് പറയുമ്പോൾ പ്രപഞ്ചത്തെ മൊത്തത്തിലങ്ങ് നിഷേധിക്കും, അപവാദം. ഇപ്പൊ നിഷേധമൊന്നും നിഷേധിക്കുന്ന ആളല്ല. എന്തിനാ അങ്ങനെ പറയുന്നത്? ഗുരു എല്ലാം സമന്വയിപ്പിക്കുന്ന ആളെന്നുള്ളതാണ്, നിഷേധിക്കുന്ന ആളല്ല. ശരിയാണ്, സമന്വയിപ്പിക്കേണ്ടടത്ത് സമന്വയിപ്പിക്കും, നിഷേധിക്കേണ്ടടത്ത് നിഷേധിക്കും, രണ്ടും ചെയ്യും. ഇവിടെ ഇപ്പൊ അപവാദമാണ്. അപവാദം എന്ന് പറയുമ്പോൾ സമന്വയിപ്പിക്കാൻ പറ്റത്തില്ല, നിഷേധിച്ചേ പറ്റും. അപ്പൊ നിഷേധിക്കുന്നു. ഇനി സമന്വയിക്കേണ്ട ഭാഗങ്ങൾ വന്നാൽ സമന്വയിപ്പിക്കും. അങ്ങനെ പല മതസാരവും ഏകം എന്ന് പറയും, അവിടെ സമന്വയിപ്പിക്കും. ഇനി മദ്യം കുടിക്കരുതെന്ന് പറയുന്നിടത്ത് സമന്വയിപ്പിക്കാൻ പറ്റുമോ? വീര്യം കുറഞ്ഞത് കുടിക്കാം, അല്ലെങ്കിൽ ഇന്ന ഇന്ന മദ്യങ്ങൾ കുടിക്കാൻ സമന്വയിപ്പിക്കും. ജാതി നിഷേധിക്കുന്നിടത്ത് ജാതി സമന്വയിപ്പിക്കാൻ പറ്റും. അപ്പോ അവിടെയും സമന്വയിപ്പിക്കാൻ പറ്റില്ല. സമന്വയിക്കേണ്ട സ്ഥലങ്ങളിലേ പറ്റൂ. എല്ലാം മൊത്തം സമന്വയിപ്പിക്കുക, അതിന്റെ കൊട്ടേഷനൊന്നും ഗുരു എടുത്തിട്ടില്ല. സമന്വയം വേണ്ട സ്ഥലത്ത് അത് സമന്വയിപ്പിക്കും. ഗുരു ഇതെല്ലാം ചെയ്യും. നിഷേധിക്കേണ്ടത് നിഷേധിക്കും, സമന്വയിപ്പിക്കേണ്ടത് സമന്വയിക്കും, എല്ലാം ചെയ്യും. സമന്വയം പ്രധാനമായും വന്ന മതത്തിന്റെ കാര്യത്തിലാണ്. പിന്നെ മനുഷ്യന് മനുഷ്യന്റെ ഇടയിൽ എന്തൊക്കെ ഭേദങ്ങളുണ്ടെങ്കിലും മനുഷ്യൻ എന്നുള്ള അതിലേക്ക് യോജിക്കണം എന്ന് പറയുന്ന ഒരു സമന്വയമാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊക്കെ സമന്വയിപ്പിക്കണം, നല്ല ഗുണങ്ങളെ സമന്വയിപ്പിക്കണം, നല്ല പ്രവൃത്തികളെ സമന്വയിപ്പിക്കണം. ഇതൊക്കെ സമന്വയമാണ്. അവിടെയൊക്കെ പറയാം, അല്ലാതെ എല്ലായിടത്തും സമന്വയിപ്പിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ചില വൈരുദ്ധ്യങ്ങൾ അതിനെ സമന്വയിപ്പിക്കാൻ പറ്റത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ ചിലർ വിശ്വസിക്കുന്നു പല ജാതി ഉണ്ടെന്ന്. അപ്പോൾ പല ജാതി എന്ന് പറയുമ്പോൾ അവിടെ വൈരുദ്ധ്യങ്ങളാണ്. അപ്പോൾ ഈ പല ജാതികളെ എങ്ങനെ സമന്വയിപ്പിക്കും? പല ജാതി ഉണ്ടെന്ന് ആൾക്കാർ വിശ്വസിക്കുന്നു, അപ്പോൾ സമന്വയിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നിഷേധിക്കുക, പല ജാതി ഇല്ല എന്ന് പറയും. പിന്നെ ഒരു ജാതിയേ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ സമന്വയിപ്പിക്കേണ്ട ആവശ്യമില്ല. പല മതം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ മതങ്ങളെ നിഷേധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? പല മത സാരവും ഏകവും, അതാണ് സമന്വയം എന്ന് പറയും. നിഷേധിച്ചിട്ട് കാര്യമില്ല, നിഷേധിച്ചെന്ന് പറഞ്ഞ് അതില്ലാതാവും. അത് സമൂഹം ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. വാസ്തവത്തിൽ അത് ഇല്ലാത്തതാണെങ്കിലും അതിനംഗീകരിച്ചല്ലേ പറ്റൂ. അപ്പൊ അവിടെ പിന്നെ സമന്വയിപ്പിക്കാനേ പറ്റൂ, സാരം ഒന്നേ പറയാൻ പറ്റൂ. എല്ലാ മതങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പരമതസാരം ഏകം എന്ന് പറയാം. ഇവിടെ സമന്വയം, ഇവിടെ അങ്ങനെയല്ല. അപവാദം നിഷേധമാണ്, സച്ചിദാനന്ദം മാത്രമേ ഉള്ളൂ, പ്രപഞ്ചം ഇല്ല. പ്രപഞ്ചത്തെ കുറിച്ച് നമ്മുടെ അനുഭവം പലതുണ്ടെന്നാണ്, പക്ഷെ പലതില്ല. അതുകൊണ്ട് നമ്മുടെ അനുഭവം വാസ്തവമല്ല. വാസ്തവമല്ല എന്ന് കാണിക്കാനാണ് ഇവ ഉപയോഗിക്കുന്നത്. നാനാ ഇവ സത്യമല്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവ ഉപയോഗിക്കുന്നത്. പലതുപോലെ ആണെന്ന് ഈ പറയുന്നിടത്തെല്ലാം ഈ നാനായുവൈദൊക്കെ ശങ്കരാചാര്യർക്ക് നിരന്തരം ഉപയോഗിക്കുന്നു. സച്ചിദാനന്ദം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സത്ത് ചിത്ത് ആനന്ദം നിരന്തരം ഉപയോഗിക്കുന്നു. പ്രപഞ്ചത്തെ സംബന്ധിച്ച് നാനായുവ എന്നുള്ളത് നിരന്തരം ഉപയോഗിക്കുന്നതാണ്. ഇവിടെ നിന്ന് ഒരു വ്യത്യാസമില്ല. ഇത് തന്നെയാണ് ശങ്കരാചാര്യൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിന് വ്യത്യാസം വരുന്ന എവിടെയാണ്? ഇങ്ങനൊരു ഇതൊരു തത്വം, പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള ഒരു തത്വം. ഇങ്ങനെ ഒരു തത്വത്തെ പറയുമ്പോ ശങ്കരാചാര്യർ പറയുന്ന അന്യവത്കരണം എന്ന് പറയും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു. അത് ഏലിയനേഷൻ എന്ന് ഇംഗ്ലീഷ് പറയും, അപരവത്കരണം. അതിനെ ഗുരു അംഗീകരിക്കുന്നില്ല. അവിടെയാണ് വ്യത്യാസം. എന്നാ അപരനെ അംഗീകരിക്കുന്നുണ്ട്. അപരൻ എന്ന് പറയുന്ന ഒരാശയത്തെ അംഗീകരിക്കുന്നുണ്ട്. അദ്വൈതത്തിൽ തന്നെ വരുന്ന ഈ അപരൻ എന്ന് പറയുന്ന ശങ്കരാചാര്യം അംഗീകരിക്കുന്നു. ഇവിടെ പറയുന്നു നാനാ ഇവ പശ്യതി. എന്നാണ് അപരനെ ശങ്കരാചാര്യം അംഗീകരിക്കുന്നുണ്ട്, ഗുരു അംഗീകരിക്കുന്നുണ്ട്. അപരന് വേണ്ടി അഹർനിശം പ്രയത്നം, അന്യനു വേണ്ടി അഹർനിശം പ്രയത്നം ചെയ്യണമെന്നാണ് പറയുന്നത്. അപരപ്രിയ ഹേതുവായി വരെയാണ് അവിടെ അപരനെ അംഗീകരിക്കുകയാണ്. സ്വപ്രിയം അപരപ്രിയ ഹേതുവായി വരെയാണ്. ഒരുവന് നല്ലതും അന്യന് അല്ലലും, അവിടേക്ക് അന്യനെ അംഗീകരിക്കുകയാണ്. പരനു പരം പരിതാപമേ ഇടുന്നവർ, അവിടെയും പരൻ അല്ലെങ്കിൽ അപരൻ, പരനും അപരൻ എന്ന് പറഞ്ഞ ഒരേ അർത്ഥമാണ്. ചില ആത്മദേശം ഉപയോഗിക്കുന്ന വ്യാഖ്യാനിക്കുന്ന ഒരു അപരൻ എന്ന് വെച്ചാൽ എന്നാ പരൻ അപരൻ എന്ന് പറയുന്ന എന്താണ് ഒരു തരം മുടിഞ്ഞ വ്യാകരണമൊക്കെ പറയും. അന്ന് ഇവിടെ ചേരുന്ന കാര്യങ്ങളെന്താ? അപരൻ എന്ന് വെച്ചാൽ പരൻ, അന്യനെന്നുള്ള അർത്ഥമാണ്. കാരണം പരശബ്ദത്തിന്റെ പര്യായമാണ് അപരൻ. എന്നാ പരശബ്ദം രൂഢമായ അർത്ഥമാണ് ശബ്ദം. എന്നാപരൻ അപരൻ എന്നല്ല. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ ഗുരു പരൻ അപരൻ എന്നൊക്കെയുള്ള ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊരു ഭാഷ പരിചയമില്ലാത്തതുകൊണ്ട് പറയുന്നു അപരൻ അപരൻ എന്ന് പറയുന്നു. പാണ്ഡിത്യം ഇല്ലാതെ പാണ്ഡിത്യം പ്രകടിപ്പിക്കുന്ന ചില അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ അബദ്ധമാണ്. അവിടെ അപരൻ അല്ലെങ്കിൽ പരം, പരൻ അതിനംഗീകരിക്കുന്നുണ്ട്. ഇതും ശങ്കരാചാര്യർ അംഗീകരിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചം പലതാണെന്ന് തോന്നുന്നു, പലത് പോലെ തോന്നുന്നു, സച്ചിദാനന്ദമാണ് എന്ന് പറയുമ്പോൾ അവിടെ അന്യനില്ല. പക്ഷെ തിരിച്ച് എന്ത് പറയും, തിരിച്ച് ലോകത്തെ കുറിച്ച് മനുഷ്യരെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ എന്ത് പറയും, പരനുണ്ടെന്നും പറയും. രണ്ടുപേരും പറയുന്ന കാര്യമാണ്. അപ്പൊ ഈ ബ്രഹ്മം എന്ന് പറയുന്ന തത്വത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴാ പറയുന്നത് എന്താണ്, നാനായി നാനായില്ല, പലതില്ല എന്നുവെച്ചാ അപരനില്ല. അത് ബ്രഹ്മം എന്ന് പറയുന്ന തത്വത്തെ കുറിച്ച് ചിന്തിക്കും. ഈ സമൂഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ടുപേരും പറയും എന്താണ്, പരൻ അല്ലെങ്കിൽ അപരൻ ഉണ്ട്. രണ്ടുപേരും പറയും. അവിടെ ഗുരു ശങ്കരാചാര്യൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് സച്ചിദാനന്ദം എന്ന് പറയുന്നിടത്ത് വ്യത്യാസമില്ല, നേഹ നാനാസ്തി എന്ന് പറയുന്നിടത്ത് വ്യത്യാസമില്ല, നാനായുവ വശ്യതി എന്ന് പറയുന്നിടത്ത് വ്യത്യാസമില്ല. ഇതെല്ലാം രണ്ടുപേരും ഒരുപോലെയാണ് പറയുന്നത്. പരൻ അല്ലെങ്കിൽ അപരൻ എന്ന് പറയുന്നിടത്തും വ്യത്യാസമുണ്ട്. ഇതും രണ്ടുപേരും പറയുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് എവിടെയാണ്? അപരവത്കരണം അല്ലെങ്കിൽ അന്യവത്കരണം എന്ന് പറയുന്നിടത്താണ് ഗുരുവും ശങ്കരാചാര്യനും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അപ്പോ ഒരുവനെ അപരനാക്കുക, അപരനാക്കിയിട്ട് എന്ത് ചെയ്യുക, അവിടെ സോഷ്യൽ ഐസൊലേഷൻ എന്ന് പറയും, സമൂഹത്തിൽ നിന്നവനെ ഐസൊലേറ്റ് ചെയ്യുക, വേർതിരിച്ചിറങ്ങുക. ഇത് ആണ് ശങ്കരാചാര്യർ പറയുന്നത്. ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് സ്വയം നമ്മളെ സമൂഹത്തിൽ നിന്ന് വേർതിരിക്കുക, ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കുക, നമ്മളിൽ നിന്ന് ഒരു സമൂഹത്തെ വേർതിരിക്കുക. ഇക്കാര്യത്തിൽ ശങ്കരാചാര്യർ അഗ്രഗണ്യനാണ്. അന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയും കൂടെ ആയിരിക്കും. നമ്മൾ വേറെ ആൾക്കാരാണ്, ഞാൻ അല്ലെങ്കിൽ എന്റെ ഗ്രൂപ്പ് വേറെയാണ് എന്ന് പറയുന്നതാണ്. ഞാൻ അല്ലെങ്കിൽ എന്റെ ഗ്രൂപ്പ് ശ്രേഷ്ഠമാണ്, എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, അത് ശങ്കരാചാര്യരുടെ കൂടപ്പിറപ്പാണ്. അത് സമൂഹത്തിന് ഒരുപാട് ദോഷം ചെയ്ത കാര്യമാണ്. അങ്ങനെ പറയുമ്പോൾ കുറെ പേര് എന്ത് ചെയ്യും, അന്യവത്കരണം വരും. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു സമൂഹത്തിൽ നിന്ന് ഞാൻ ശ്രേഷ്ഠനാണ്, ഏതെങ്കിലും തരത്തിൽ ഞാൻ മികച്ചതാണ്, അല്ലെങ്കിൽ എന്റെ ഗ്രൂപ്പ്, ശങ്കരാചാര്യ ഭാഷ പറഞ്ഞ എന്റെ ജാതി ശ്രേഷ്ഠമാണ്, പിന്നെ ഷോവിനിസം എന്ന് പറയും, കാസ്റ്റ് ഷോവിനിസം, നമ്മൾ ശ്രേഷ്ഠരാണ് എന്ന് സ്വയം കരുതുക. ഈ സ്വാമിമാരൊക്കെ സ്വയം പറയുമല്ലോ, ഞങ്ങള് മറ്റുള്ളവർക്കാളും ശ്രേഷ്ഠന്മാരാണ്. സ്വയം അങ്ങനെ ഒരു വിചാരം മനസ്സിലുണ്ട്. അതൊരുതരം എന്താണോ സന്യാസ ഷോവിനിസമാണ്, സ്വാമി ഷോവിനിസമാണ്. അങ്ങനെയൊന്നുമില്ല യഥാർത്ഥത്തിൽ. മറ്റൊരു മനുഷ്യനിൽ നിന്ന് തനിക്ക് യാതൊരു തരത്തിലുള്ള മഹത്വമില്ല. അങ്ങനെ മഹത്വത്തിന് വേണ്ടി ആരെങ്കിലും സ്വാമി ആകുമ്പോൾ വേണമെങ്കിൽ ചെയ്യരുത്, അത് വലിയ അബദ്ധം. എന്തുകൊണ്ട്? അത് സോഷ്യൽ ഐസൊലേഷൻ സംഭവിക്കും. സമൂഹത്തിൽ നിന്ന് നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യും, മാറ്റിക്കളയും. പിന്നെ എന്തിന് ഒരാള് സ്വാമിയാവണം, എന്തിനാവുന്നു? അവരുടെ പ്രൊഫഷൻ, ഒരു തൊഴിൽ, മറ്റേത് തൊഴിലും പറഞ്ഞു, മറ്റെന്തെങ്കിലും തൊഴിൽ പോകുന്നതിന് പോലും ഈ തൊഴിൽ സ്വീകരിക്കുന്നത് നല്ലതാണ്. അതിനപ്പുറം അതിനകത്തൊന്നുമില്ല. അപ്പൊ അവിടെ എന്താണ് ഐസൊലേഷൻ സംഭവിക്കാൻ പാടില്ല. ശങ്കരാചാര്യരുടെ ഏറ്റവും വലിയ കുഴപ്പം അതാണ്. എന്താണ് ഐസൊലേഷൻ? അവിടെയാണ് ഈ അദ്വൈതം പറയുമ്പോൾ രണ്ടും ഒന്നെന്ന് നമ്മൾ ധരിച്ചു. അപ്പൊ സന്യാസി എന്ന് പറഞ്ഞിട്ട് സമൂഹത്തിൽ ഐസൊലേഷൻ നടത്തിയ ആളാണ് ശങ്കരാചാര്യ. ഗുരു എന്താ ചെയ്ത്? സന്യാസിമാരെ കൊണ്ടാക്കിട്ട് എന്ത് ചെയ്ത്? എന്താ ചെയ്ത്? അവരെ സമൂഹത്തിനോട് ചേർത്ത്, സമൂഹത്തിനോട് അവരെ ചേർക്കാനാ ശ്രമിച്ചത്. അപ്പൊ അവിടെ സമൂഹത്തിനൊപ്പം നിർത്താനാണ് ഗുരു ശ്രമിച്ചത്. അവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തുകൊണ്ട്? മനുഷ്യരിൽ അങ്ങനെ ഒരു ഐസൊലേഷൻ എന്ന് പറയുന്ന ആശയം ശങ്കരാചാര്യർക്ക് ഉണ്ടായിരുന്നു, ഗുരുവിനത് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് വലിയ വ്യത്യാസമാണ്. ഗുരുവിന് അന്യവത്കരണം അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അവരിന് വേണ്ടി അഹർനിശം പ്രയത്നം എന്നാണ്. അപ്പോ ഒരുവന്റെ ജോലി തന്നെ അതാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ അതിനൊക്കെ ഓരോരുത്തരുടെയും ശേഷിക്കനുസരിച്ച് പറ്റും. എല്ലാവർക്കും അങ്ങനെ ഒരുപാട് പ്രവർത്തിക്കാൻ പറ്റണമെന്നൊന്നുമില്ല, പക്ഷെ അങ്ങനെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്, ഓരോരുടെ സാഹചര്യം അനുസരിച്ച്, ചുറ്റുപാടുകളനുസരിച്ച്, അവസരങ്ങളനുസരിച്ചൊക്കെ പ്രവർത്തിക്കാൻ പറ്റും. അത് ചിലപ്പോൾ ഒരാളും മറ്റു ഒരാൾക്ക് വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ രണ്ടുപേർക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടിയായിരിക്കും, ചിലപ്പോൾ ഒരാൾ ഒരു കുടുംബത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ശരിയാണ്, ഒരാൾ ഒരു കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ദോഷമൊന്നുമില്ല. എന്തായാലും അവിടെ എന്താണ് അപരന് വേണ്ടിയുള്ള പ്രവർത്തനം അവിടെയുണ്ട്. സ്വാർത്ഥൻ ആകാൻ പാടില്ലെന്നേ ഉള്ളൂ, തനിക്ക് വേണ്ടി മാത്രം തന്റെ സുഖസൗകര്യങ്ങൾ അത് തനിക്ക് മാത്രമേ പാടുള്ളൂ, അത് ഷെയർ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു വിചാരം പാടില്ല. ഷെയർ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യണം. അപ്പോ ഗുരു അതിനാണ് പ്രാധാന്യം കൊടുത്തത്. അപ്പോ ഒരിക്കലും എന്താണ് ഈ അന്യവത്കരണം, അപരവത്കരണം അത് ചെയ്തില്ല, എന്നാൽ അവരെന്നെ അംഗീകരിക്കുകയും ചെയ്തു. അപ്പൊ അദ്വൈതത്തിൽ അവരെന്നില്ല, എന്നാൽ മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിൽ അവരെന്നുണ്ട്. അതിനെ ശങ്കരാചാര്യർ പറയുന്നു വ്യവഹാര നീതി എന്നാണ്, വ്യവഹാര യുക്തി, വ്യവഹാര അദ്വൈതം, ലൗകിക പാരമാർത്ഥികം, ഇങ്ങനെയൊക്കെയാണ് പറയുന്ന അദ്വൈതികൾ. അദ്വൈതികളൊക്കെ അത് അംഗീകരിക്കുന്നുണ്ട്, ഗുരു അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ അന്യവത്കരണം പാടില്ല, അതാണ്. ഏതെങ്കിലും തരത്തിൽ മനുഷ്യനെ വേദനിക്കാൻ പാടില്ല. അപ്പൊ ഈ പറയുന്ന നേഹ നാനാസ്തി പലതില്ല എന്ന് പറയുമ്പം തന്നെ പലതിനെ അംഗീകരിക്കുക അദ്വൈതികളുടെ പൊതു രീതിയാണ്. പലതിനെ അംഗീകരിക്കുമ്പം തന്നെ എന്താണ് ഈ സോഷ്യൽ ഐസൊലേഷൻ, തന്നെ സമൂഹത്തിൽ നിന്ന് വേർതിരിക്കുക, അന്യരെ തന്നിൽ നിന്ന് വേർതിരിക്കുക, ഇതും ഈ പാരമ്പര്യ അദ്വൈതികളുടെ പൊതുവെയുള്ള സ്വഭാവമാണ്. എല്ലാ പണ്ഡിതന്മാരും അത് തന്നെ ചെയ്തിട്ടുള്ളു. അവർ പറയുന്നു ഞങ്ങള് വേറെയാണ്, നിങ്ങൾ വേറെയാണ്, ഞങ്ങളിൽ നിന്നും നിങ്ങൾ വേറെയാണ്, നിങ്ങളിൽ നിന്നും ഞങ്ങൾ വേറെയാണ്, ഈ ഒരു ആശയത്തെയാണ് ഗുരു തിരുത്തിയത്. അദ്വൈതത്തിൽ വേറെ തിരുത്തൊന്നും വരുത്തിയിട്ടില്ല. അദ്വൈതത്തിൽ തന്നെ സർവം ഈ സച്ചിദാനന്ദം ദേവ നാനാസ്തി കിഞ്ചന, എല്ലാവർക്കും ഇതേ അഭിപ്രായം തന്നെ. ഇത് നമ്മൾ പ്രത്യേകം ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ ഗുരു അദ്വൈതം പറഞ്ഞു. ശങ്കരാചാര്യന്റെ അദ്വൈതം പഠിക്കുന്നവര് ദർശനമാല എടുത്തിട്ട് അധ്യാരോപാദം വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശങ്കരാചാര്യ പറഞ്ഞു എന്ന് ഗുരു പറഞ്ഞിട്ട് ഒരു ഒരക്ഷരം പോലും വ്യത്യാസം കാണാൻ പറ്റത്തില്ല ഒരിടത്തും. രണ്ടും ഒരുപോലെ വ്യാഖ്യാനിക്കാം. അതുകൊണ്ടാണ് പലരും പറയുന്നത് എന്താണ് ഗുരു ശങ്കരാചാര്യ പറഞ്ഞല്ലേ ഗുരു പറഞ്ഞിട്ടുള്ളൂ, പിന്നെ എന്താ വ്യത്യാസം? പക്ഷെ അന്യവത്കരണം എന്ന് പറയുന്ന പരിപാടി ശങ്കരാചാര്യ ചെയ്ത് ഗുരു ചെയ്തില്ല. രണ്ടുപേരും അപരൻ അല്ലെങ്കിൽ അന്യൻ എന്ന് പറയുന്നതിന് സ്വീകരിച്ചു. രണ്ട് യുക്തി അനുസരിച്ചാണ്. ശങ്കരാചാര്യ പറയുന്നത് വ്യവഹാരാദ്വൈതം ഒന്നാണ്. ഗുരു എന്താണ് പറയുന്നത്? ശങ്കരാചാര്യ വ്യവഹാര അദ്വൈതം എന്ന് പറയുന്നത്. ഗുരു എന്താ സ്വീകരിച്ചത്? സാമൂഹ്യനീതി. സാമൂഹ്യനീതിയാണ് ഗുരു അവിടെ സ്വീകരിച്ചത്. മറ്റു വ്യവഹാരത്തിനും അദ്വൈതം സ്വീകരിച്ചു ശങ്കരാചാര്യ. അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായില്ല. അവിടെ സാമൂഹ്യ അനീതിയാണ് ഉണ്ടായത്. ഗുരു വ്യവഹാരത്തിന്റെ വ്യവഹാരമായി തന്നെ കണ്ടു. വ്യവഹാരം എന്ന് വെച്ചാൽ നമ്മുടെ ദൈനംദിന ജീവിതവും മറ്റു കാര്യങ്ങളും. അവിടെ ഗുരു പറഞ്ഞ എന്താണ്? സാമൂഹ്യ നീതി വേണം. ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് അധ്യാരോപവാദം നമ്മൾ പഠിക്കുമ്പം തന്നെ ഇത് ആവർത്തിച്ചാവർത്തിച്ച പറയുന്ന അപവാദമാണ് ഇവിടെ പരതില്ല അദ്ദേഹം ഒന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതേ പ്രാധാന്യത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ത്, ഈ സാമൂഹ്യനീതി ഗുരുവണ്ട സാമൂഹ്യനീതിയും ശങ്കരാചാര്യർ പറഞ്ഞ അപരവത്കരണം സാമൂഹ്യ അനീതി അതുകൊണ്ട് ശങ്കരാചാര്യരുടെ ആ സാമൂഹ്യ അനീതി എന്ന് പറയുന്നത് ഈ ഭാരതത്തിൽ ശങ്കരാചാര്യരുടെ പ്രവർത്തനം ഭാരതത്തിലായിരുന്നല്ലോ, കൂടെ ഒരുപാട് ദോഷം ചെയ്ത കാര്യമാണ്. ശങ്കരാചാര്യ അങ്ങനെ കണ്ണടച്ച് ആരാധിക്കാൻ പറ്റത്തില്ല. ഇവരൊരു തത്വചിന്തകനാണ്, ശരി, ആ രീതിയിൽ ആദരിക്കേണ്ട ആളാണ് തത്വചിന്തകൻ എന്നുള്ളതാണ്. പക്ഷെ ഒരു സാമൂഹ്യ ജീവി എന്നുള്ളതിനൊക്കെ അംഗീകരിക്കാൻ പറ്റില്ല, അവിടെയാണ് പ്രശ്നം. ഇത് ശങ്കരാചാര്യരുടെ മാത്രം പ്രശ്നമല്ല, ശങ്കരാചാര്യ ഒരാൾക്ക് വന്ന ഒരു പിശകല്ല, ഇത് സനാതന ധർമ്മത്തിൽ വന്നിട്ടുള്ള ഒരു പിശകാണ്, ആർഷഭാരത സംസ്കാരത്തിൽ വന്നിട്ടുള്ള ഒരു കുഴപ്പമാണ് ഈ സാമൂഹ്യ അനീതിയെ സപ്പോർട്ട് ചെയ്യുക എന്ന്. ശങ്കരാചാര്യ മാത്രം പ്രശ്നമുണ്ട്. ഇന്ത്യൻ സമൂഹത്തിൽ ഇന്നും അതിന്റെ വളരെ ശക്തമായ സ്വാധീനമുണ്ട്, ഈ അനീതിയുടെ സ്വാധീനം ഇന്നും ഉണ്ട്. എല്ലാ ദിവസവും നോക്കിക്കാൻ, എല്ലാ ദിവസവും മിക്കവാറും എല്ലാ ദിവസവും വാർത്തകൾ വരും. പണ്ടിതൊന്നും ആരും അറിയത്തില്ല, ഇന്നും വാർത്ത ഉണ്ടെന്നാണ് ഈ പറയുന്ന സാമൂഹ്യ അനീതിയെ മുൻനിർത്തി നടക്കുന്ന കൊലകള് കൊള്ളകള് അക്രമങ്ങള്. അവൻ അന്യനാണ്, അവൻ ശത്രുവാണ്, അവൻ നമ്മളെ ആക്രമിക്കുക, അതുകൊണ്ട് നമ്മൾ അവനെ പ്രതിരോധിക്കണം, ഇങ്ങനെ നിരന്തരം പഠിപ്പിക്കുക. ജാതീയമായി മതപരമായൊക്കെ ജനങ്ങള് വേർതിരിച്ച് ശത്രുക്കളായി കണ്ടുകൊണ്ട് പരസ്പരം ആക്രമിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. അതേതെങ്കിലും ഒരു മതത്തിന്റെ അല്ല, എല്ലാ മതങ്ങൾക്കും ഉണ്ട് ഈ സ്വഭാവം, അല്ലെങ്കിൽ എല്ലാ മതത്തിനെയും ഒരു വിഭാഗത്തിന് ഈ സ്വഭാവമുണ്ട്. ഒരു മതത്തെ മൊത്തം കിട്ടാൻ പറയാൻ പറ്റില്ല, എല്ലാ മതത്തിലും തീവ്ര വിഭാഗങ്ങളുണ്ട്. ഈ തീവ്ര വിഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പരസ്പരം പോരടിക്കാൻ തയ്യാറായി. ഇനി ജാതികളിലുണ്ട് ഈ പ്രശ്നം, എല്ലാ ജാതികളിലും ഇതാണ്. ഒരു ജാതിയിൽ ഒരാൾ അകപ്പെടുന്നതാണ്, ജനിക്കുമ്പോൾ ഒരാൾ ഒരു ജാതി അകപ്പെട്ടു പോവുകയാണ്. അപ്പൊ അതിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് അതിന്റെ പേരിൽ മത്സരിക്കുന്നത് അവിടെയാണ് കുഴപ്പം, അവിടെയാണ് ദോഷം വരുന്നത്. അപ്പോ ജാതിയിൽ അകപ്പെട്ടു പോയാൽ അതിന് പിന്നെ പുറത്തു കിടക്കാൻ വലിയ പാടാണ്. നമ്മുടെ സോഷ്യൽ സ്ട്രക്ചർ അങ്ങനെയാണ്, കാരണം അവൻ അങ്ങനെ ഒരു ചാപ്പ കൊത്തപ്പെടും, അങ്ങനെ സീൽ ചെയ്യും, ഇന്ന ജാതിയാണ് എന്നൊരു മനുഷ്യന് പുറത്തു കിടക്കാൻ പ്രയാസം വെച്ചാൽ സമൂഹത്തിന്റെ ദൃഷ്ടിയിൽ പുറത്തു കിടക്കാൻ പറ്റത്തില്ല. ഇപ്പോ എന്താണ്, ജീവിതകാലം മുഴുവൻ ജാതിക്കെതിരായി ചിന്തിക്കുകയും സ്വയം ജാതിയില്ലാന്ന് പ്രഖ്യാപിക്കുകയും ജാതി പാടില്ലെന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് നിരന്തരം അതിനെ തിരസ്കരിച്ചുകൊണ്ട് ജീവിച്ച ഗുരുവിനെ പോലും സമൂഹം എങ്ങനെയാണ് ഒരു ജാതിയായിട്ടാണ്, ഒരു ജാതിയിൽപ്പെട്ട ഒരാളായിട്ടാണ്. സമൂഹം എന്ന് പറയുമ്പോൾ ഗുരുവിനെ അംഗീകരിക്കാത്തവരല്ല, ഗുരുവിനെ ആരാധിക്കുന്നവർ തന്നെ. ഗുരുവിനെ ആരാധിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണോ, നമ്മുടെ ജാതിയിൽപ്പെട്ട ഗുരു ആയതുകൊണ്ടാണ് എന്നുള്ളൊരു പരസ്യമായ ഇതാണ്. നമ്മുടെ ജാതിയിൽപ്പെട്ട ഒരു ഗുരുവായോണ്ട് എന്ത് ചെയ്യുന്നു, ഗുരുവിനെ ഒരുപാട് ശ്രദ്ധിക്കുന്നു, പുകഴ്ത്തുന്നു. അത് ഗുരു ആഗ്രഹിച്ച കാര്യമല്ല, ഒരു മനുഷ്യനായി തന്നെ കാണണമെന്നാണ് ഗുരു ആഗ്രഹിച്ചത്. പക്ഷെ ഗുരുവിനെ ആരാധിക്കുന്നവർക്ക് പോലും അങ്ങനെ കാണാൻ പറ്റുന്നില്ല. അവർ ഗുരുവിനെ ആരാധിക്കുന്നത് നമ്മുടെ ജാതിയിൽപ്പെട്ടവരാണ്. ഗുരുവിനെ ആരാധിക്കാത്തവരും ഗുരുവിനെ കാണുന്നത് എന്താണ്? ഒരു ജാതി ഗുരുവായിട്ടാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സോഷ്യൽ സ്ട്രക്ചർ അങ്ങനെയാണ്? ഇവിടെ ഒരാൾക്ക് സ്വന്തം ഈ സമൂഹം കൽപ്പിക്കുന്ന ജാതിയിൽ നിന്ന് പുറത്തു വരിക എന്ന് പറയുന്നത് വലിയ പാടാണ്. ഒരു സ്വയം പുറത്തു വന്നാലും സമൂഹം അംഗീകരിക്കില്ല. സമൂഹം അങ്ങനെ ഒരു ജാതി ഭാരം അവരുടെ തലയിൽ കെട്ടിവയ്ക്കും. ഇന്ത്യൻ സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതിന് പേരിന്റെ കൂട്ടത്തിൽ ജാതി ചേർക്കണമെന്നൊന്നുമില്ല. പേരിന്റെ കൂട്ടത്തിൽ ജാതി ചേർത്താനും ചേർത്തില്ലെങ്കിൽ അതിന് വിശേഷതയൊന്നുമില്ല. എന്തായാലും ശരി, സമൂഹത്തിൽ സമൂഹം എന്ത് ചെയ്യും? അവര് ആ ജാതിയിലെ ഉൾപ്പെടുത്തും, മാറ്റി. മന്നത്ത് പത്മനാഭൻ പിള്ള എന്നുള്ള ജാതി പേര് ഉപേക്ഷിച്ച് ജാതിയിൽ നിന്ന് പറയുക എന്ന് വിചാരിച്ചു. മന്നത്ത് പത്മനാഭൻ ജാതി ഇല്ലാത്ത ആളാണ്. അന്ന് കുറെ പേരങ്ങനെ ജാതി പേരുകൾ ഉപേക്ഷിച്ചെന്നാ, ഇനി ജാതി വേണ്ട. അത് ഗുരുവിന്റെ ഒരു കാഴ്ചപ്പാടാണ് അവരതിന് പ്രേരിപ്പിച്ചത്. ഗുരുവിന്റെ ആദർശത്തെ സ്വീകരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തത്. പക്ഷെ എന്ന് വിചാരിച്ച് ആർക്കെങ്കിലും ജാതിക്ക് പുറത്തു വരാൻ പറ്റും, ഇത് പ്രയാസമുണ്ട്. അത് ഉള്ളതായാലും ശരി, ഇല്ലാത്തതായാലും ശരി, അതിൽ നിന്ന് മനുഷ്യന് പുറത്തു കിടക്കാൻ പറ്റത്തില്ല. പിന്നെ വിവേചനം, അതിന്റെ പേരിൽ വരുന്ന വിവേചനം, ആ വിവേചനത്തെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ശങ്കരാചാര്യരുടെ ദോഷം. അദ്വൈതത്തിലുള്ള ദോഷമല്ല, സാമൂഹ്യനീതിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ വരുന്ന ദോഷം. അവിടെയാണ് വ്യത്യാസം രണ്ടുപേരും തമ്മിൽ വരുന്നത്. അതുകൊണ്ട് അധ്യാരോപ അപവാദം എന്ന് പറയുന്നതിൽ എന്താണ് കൃത്യമായ അദ്വൈതം തന്നെയാണ് പറയുന്നത്. അപ്പൊ അത് അവിടെ ശങ്കരാചാര്യർ പറയുന്നതിനൊന്നും വ്യത്യാസമൊന്നുമില്ല, അത് തന്നെ പറയുന്നു. പക്ഷെ അത് പറയുമ്പോഴും രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അതിനും അതിന്റേതായ വലിയ ഒരു പ്രാധാന്യം അതിനുമുണ്ട്. സർവം ഹി സച്ചിദാനന്ദം നേഹ നാനാസ്തി കിഞ്ചന പശ്യതി നാനേവ മൃത്യോഹോ മൃത്യു സ ഗച്ഛതി.